കല്ലറയിൽ ഭക്ത്യാദരാൻ ദിവ്യദേഹം സംസ്കരിച്ചു. പാപശാപം തേറും ഈ മണ്ണിനെ മണ്ണോളം താണു രക്ഷിച്ചു. പതിനാലാം സ്ഥലം: യേശോനാഥന്റെ ദിവ്യദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ അരിമത്തിയാക്കാരനായ യോസേഫ് യേശോയുടെ മൃതശരീരം ഏറ്റെടുത്തു. 100 റാത്തൽ സുഗന്ധദ്രവ്യവുമായി നിക്കദേമോസും അവിടെയെത്തി. യൂതന്മാരുടെ സംസ്കാര രീതി അനുസരിച്ച് യേശോയുടെ ശരീരത്തിൽ പരിമളദ്രവ്യങ്ങൾ പൂശി യോസേഫ് വാങ്ങിക്കൊണ്ടുവന്നിരുന്ന കച്ചയിൽ പൊതിഞ്ഞു. യേശോ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തിനടുത്തായിരുന്നു യോസേഫിന്റെ തോട്ടം. ആ തോട്ടത്തിൽ തനിക്കുവേണ്ടി പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യൂതന്മാരുടെ ഒരുക്കനാൾ ആയിരുന്നതിനാലും ശവകുടീരം സമീപത്തായിരുന്നതിനാലും ഈശോയെ അവർ അവിടെ സംസ്കരിച്ചു. 3 ദിവസം മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ് 3-ാം നാൾ രക്ഷിക്കപ്പെട്ട യൗനാൻ പ്രവാചകനെ പോലെ 3-ാം ദിനം കല്ലറയിൽ നിന്നും ഉയർത്ത നാഥ, നിന്നോടുകൂടെ മരിക്കുന്നവർ നിന്നോടുകൂടെ ജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് ഞങ്ങളറിയുന്നു. ജീവിതത്തിൽ ദുഃഖവെള്ളികൾ കടന്നു വരുമ്പോൾ എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും ഒരുങ്ങുമ്പോൾ നിന്റെ ഉയിർപ്പ് ഞായർ ഇവർക്ക് പ്രത്യാശയേകുന്നു. ഉത്ഥിതനായ നാഥ, ഞങ്ങളുടെ നൈരാശ്യത്തിൻ്റെയും ഭയത്തിൻ്റെയും അസൂയയുടെയും തഴക്കദോഷങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും തോടുപൊട്ടിച്ചു പുറത്തുവന്ന് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, അങ്ങയെ തിരുകുമാരന്റെ മുറിപ്പാടുകൾ എന്റെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ.